ബന്ധമോക്ഷ അധികാരസിദ്ധി ഈ അധികരണത്തിൽ ദേഹവ്യതിരിക്തമായ ആത്മാവിന്റെ അസ്തിത്വം, സദ്ഭാവം, അസ്തിത്വം, അതിനാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി? ബന്ധം മോക്ഷാധികാര സിദ്ധി, ബന്ധത്തിനും മോക്ഷത്തിനും അധികാരം വേണം. അതിനു വേണ്ടിയിട്ട് നഹി അസതി ദേഹവ്യതിരിക്താത്മനി പരലോക ഫല ചോദന ഉപപദ്ധ്യേരൻ കസ്യവ ബ്രഹ്മാത്മത്വമുപദേശിയത. അപ്പൊ വേദത്തിലെ പൂർവകാന്ഡത്തെ സംബന്ധിച്ചായാലും ശരി, ഉത്തരകാന്ഡത്തെ സംബന്ധിച്ചായാലും ശരി, അവിടെ ആത്മാസ്തിത്വത്തെ സമർത്ഥിക്കുന്നു. പൂർവകാന്ഡത്തിൽ ദേഹവ്യതിരിക്തമായ ഒരാത്മാവിനെ സ്വീകരിച്ചില്ലെങ്കിൽ പരലോകഫല ചോദനകൾ, പരലോകം ഫലമായി വരുന്ന വിധികൾ, സ്വർഗകാമ, യജേത തുടങ്ങിയ വിധികൾ യുക്തമല്ലാതായിത്തീരും. ആരുദ്ദേശിച്ച് വിധിക്കുന്നു? അതുകൊണ്ട് ദേഹവ്യതിരിക്തമായ ഒരാത്മാവിനെ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ പരലോകം പ്രാപിക്കുന്നതിന് വേണ്ടി ഇഹലോകത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മരണശേഷം പരലോകത്തെ പ്രാപിക്കുന്നതിനൊരു ആത്മാവിശേഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കുന്നു. അത് പൂർവകാന്ഡത്തിൽ ആവശ്യമാണ്. പിന്നെ ഉത്തരകാന്ഡത്തിലാണെങ്കിലോ അവിടെ ബ്രഹ്മാത്മത്വം, അവിടെ ആത്മാവിൻ്റെ പ്രയോജനം വേറെയാണ്. പൂർവകാന്ഡത്തിൽ പരലോകം അനുഭവിക്കുന്നതിന് വേണ്ടി ശരീരം നശിച്ചാലും ശേഷിക്കുന്ന ഒരാത്മാവ്, അത് മതി, അത്രയേ ഉള്ളൂ. അല്ല, അവിടെ തത്വമസിയും അഹം ബ്രഹ്മാസ്മി ഒന്നും അവിടെ ഇല്ല. അല്ല, വെറും അർത്ഥവാദങ്ങളാണ്, അവിടെ സിദ്ധാന്തം. മീമാംസകരുടെ സിദ്ധാന്തം അതാണ്. അതിനൊന്നും അവർ പ്രത്യേകിച്ച് അർത്ഥത്തെ കൽപ്പിക്കുന്നില്ല, അതൊന്നും അർത്ഥവുമില്ല. ഉത്തരകാന്ഡത്തിൽ അങ്ങനെയല്ല. അദ്വൈത മതമനുസരിച്ച്, അതും അദ്വൈതം മതമനുസരിച്ച് അവിടെ ബ്രഹ്മാത്മത്വം ആണ് ഉപദേശിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടി ദേഹാതിരിക്തമായ ഒരു ആത്മാവിനെ സ്വീകരിക്കണമെന്നാണ്. ഹ്യാസതി ദേഹം വ്യതിരിക്താത്മനി, ദേഹം വ്യതിരിക്തമായ ഒരാത്മാവില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പരലോക ഫല ചോദനാഹ നവപദ്യരൻ, പരലോകം ഫലമായി വരുന്ന ചോദനകൾ, വിധികൾ യുക്തമാകത്തില്ല. കസിവ ബ്രഹ്മാത്മത്വം ഉപദേശിക്കുക, ആർക്കാ പിന്നെ ബ്രഹ്മാത്മത്വത്തെ ഉപദേശിക്കുന്നു? നനു ശാസ്ത്ര പ്രമുഖേവ പ്രഥമേ പാദേ ശാസ്ത്രഫല ഉപഭോഗയോഗ്യസ്യ ദേഹവ്യതിരിക്തസ്യ ആത്മനോസ്തിത്വമുക്തം. ഇവിടെ രണ്ടധ്യായവും പൂർണ്ണമായും ചർച്ച ചെയ്ത് മൂന്നാം അധ്യായത്തിലെ മൂന്നാം പാദത്തിൽ നിന്നിട്ട് ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലെന്താ സാങ്കത്യം? കാരണം ആത്മാവിനെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്യുന്നത്. ആത്മാവിൻ്റെ സ്വരൂപം, ഇതെല്ലാം ഇതുവരെ ബ്രഹ്മസൂത്രത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അതും ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ ചതുസൂത്രത്തിൽ തന്നെ വിശദമായി ചർച്ച ചെയ്തു. ഇത്രയും വിശദമായി ചർച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ദേഹത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരാത്മാവ്, അതിനെക്കുറിച്ച് പുതുതായൊരു ചർച്ച, അതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതുവരെ ചർച്ച ചെയ്യാത്തതുപോലെ അതിൻ്റെ ആവശ്യം എന്താണ്? ശാസ്ത്രപ്രമുഖേവ പ്രഥമേ പാദേ. ഈ ശാസ്ത്രത്തിൽ ഉത്തരമീമാംസയിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രഥമപാദത്തിൽ ശാസ്ത്രഫല ഉപഭോഗയോഗ്യസ്യ ദേഹവ്യതിരിക്തസ്യ ആത്മനാസ്തിത്വം, ശാസ്ത്രഫലത്തിൻ്റെ ഉപഭോഗത്തിന് യോഗ്യമായ ദേഹവ്യതിരിക്തമായ ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നു. അത് പ്രഥമ പാദത്തിൽ തന്നെ ചർച്ച ചെയ്തു. സത്യമുക്തം ഭാഷ്യകൃത അനുതത്ര ആത്മാസ്തത്വേ സൂത്രമസ്തി. ഇത് ബ്രഹ്മസൂത്രത്തിലെ കാര്യം മാത്രമല്ല, പൂർവമീമാംസയിലും അങ്ങനെയാണ്. പൂർവമീമാംസയിലും രണ്ടായിരത്തി എഴുന്നൂറിലധികം സൂത്രം, ഏറ്റവും വലിയ 12 അധ്യായങ്ങളിലായി. ഈ സൂത്രങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും ബൃഹത്താണ് പൂർവമീമാംസാസൂത്രം. ഇത്രയും വലിയൊരു ശാസ്ത്രത്തിൽ അത് ചർച്ച ചെയ്യുന്നതോ വേദത്തെക്കുറിച്ച്, പൂർണ്ണമായ വേദത്തെക്കുറിച്ച്. ഉത്തരമീമാംസയിൽ വരുമ്പോൾ അതിലെ വിശേഷിച്ച് ബന്ധം, മോക്ഷം, ആത്മാ, അസ്തിത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. പൂർവമീമാംസ എന്ന് പറയുന്നത് സമ്പൂർണ്ണ വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ്. അല്ല, കർമ്മകാണ്ഡം മാത്രമല്ല, മുഴുവൻ വേദം അവിടെ ചർച്ചയ്ക്ക് വിഷയമാണ്. ജൈമിനിയാണത് രചിച്ചത്, വേദ വിചാരത്തിന് വേണ്ടിയിട്ടാണ്, വേദാർത്ഥ വിചാരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ശാസ്ത്രത്തിൽ 2700-ലധികം സൂത്രമുള്ളിടത്ത് ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഒരു സൂത്രത്തിൽ പോലും ആത്മാവിനെ പരാമർശിക്കുന്നേയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? വേദത്തിൽ ആത്മാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നോ ഇല്ലയോ, ജൈമിനിയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. ജൈമിനിയ സൂത്രങ്ങളിൽ അതിന് യാതൊരു പ്രാധാന്യം കൊടുത്തില്ല. ആത്മാവ് അല്ല അവിടെ പ്രധാനമായ ചർച്ചാ വിഷയം ജൈമിനിയെ സംബന്ധിച്ച്. അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം കർമ്മങ്ങളാണ്. അതാണ് അവിടുത്തെ മുഖ്യമായ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് പൂർണ്ണമായ സമ്പൂർണമായ വേദമാണ് അവിടെ ചർച്ചാ വിഷയമായിരുന്നത് എന്നിട്ടും ആത്മാവിനെ കുറിച്ചൊരു സൂത്രം രചിക്കാത്തത്. ഇത്രയും സൂത്രങ്ങൾ രചിച്ചിട്ട് എല്ലാം കർമ്മങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വേദത്തിൽ ആത്മാവിനെ പരാമർശിക്കുന്നില്ല എന്നല്ല, വേദത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, പ്രധാനമായും ഉപനിഷത് ഭാഗങ്ങളെല്ലാം അവിടെ വെറും അർത്ഥവാദങ്ങളാണ്, സ്തുതിപരമോ നിന്ദാപരമോ ആണ്. ജൈമിനിയെ സംബന്ധിച്ച്, പൂർവമീമാംസകരെ സംബന്ധിച്ച്, വൈദികന്മാരെ സംബന്ധിച്ച്, പിന്നീട് അതിനൊരു പ്രാധാന്യം വന്നത് അതിന് ഭാഷ്യം എഴുതിയപ്പോഴാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശാബരഭാഷ്യം, ശബരസ്വാമി എന്ന് പറയുന്നതാണ്. ഈ സൂത്രങ്ങൾക്ക് ഭാഷ്യം എഴുതിയപ്പോൾ ആ ഭാഷ്യത്തിൽ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തു. സൂത്രത്തിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ചർച്ച ചെയ്തു? കാരണം യജമാനൻ സ്വർഗത്തെ പ്രാപിക്കുന്നു എന്ന് വേദത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ യജമാനൻ സ്വർഗത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ യജമാനൻ യാഗം ചെയ്ത് പൂർത്തിയാക്കി മരിച്ച് പോകുന്ന ആളെങ്ങനെയാ? സ്വർഗത്തിൽ പോകുന്ന ആരും കാണുന്നില്ല, ജീവിച്ചിരിക്കുന്ന യജമാൻ. യജമാനൻ യാഗം ചെയ്യുന്നു, യാഗം പൂർത്തിയാക്കുന്നു, മരിക്കുന്നു. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അവിടെ തത്വമസിയും മറ്റും വ്യാഖ്യാനിച്ചിട്ടല്ല ആത്മാവുണ്ടെന്ന് പറയുന്നു. തത്വമസിയുടെ എല്ലാം ഗതി വെറും അധോഗതിയാണ്. അല്ല, നീ പറയുന്ന അർത്ഥമൊന്നുമില്ല. ശങ്കരാചാര്യർ പറയുന്ന അർത്ഥം അല്ലെങ്കിൽ പിന്നീട് പല വൃത്തികാരന്മാരും അതിനു മുമ്പ് ഉള്ള അർത്ഥമൊന്നും അവിടെ ഇല്ല. അവിടെ അർത്ഥാപത്തിയിലൂടെ ആണ് പറയുന്നു. യജമാനൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയും. സ്വർഗത്തിൽ എങ്ങനെ യജമാനൻ പോകുന്നു? കാരണം യജമാനൻ ഇതുവരെ സ്വർഗത്തിൽ പോകുന്ന ആരും കണ്ടിട്ടില്ല, മരിച്ചു പോകുന്നേ കാണുന്നുള്ളൂ. പറയുന്നു വേദം സ്വതഃ പ്രമാണമാണ്, അത് അപ്രമാണമാകാൻ പാടില്ല, അപ്രാമാണികത അതിൽ വരാൻ പാടില്ല. അപ്പോ വേദത്തിൽ വിധിച്ചിരിക്കുന്നു സ്വർഗം. അപ്പൊ മരിച്ചതിന് ശേഷം യജമാനൻ സ്വർഗത്തിൽ പോയേ മതിയാകും. മരിച്ചതിന് ശേഷം യജമാനൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ശരീരഭിന്നമായി ഒരാത്മാവ് ഉണ്ടാവണം. അർത്ഥാപത്തി പ്രമാണം. അങ്ങനെ അർത്ഥാപത്തിയിലൂടെ ഒരാത്മാവ് ഉണ്ട് എന്ന് ഊഹിക്കുകയാണ് മീമാംസകർ. ഈ വേദത്തിലൊന്നും അവർക്ക് നേരിട്ട് തത്വമസിയോ അഹം ബ്രഹ്മാസിയോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതല്ല, മീമാംസ ശാസ്ത്രത്തിൽ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ ഞാൻ പറയുകയാണ്, എന്തോ പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്, അങ്ങനെ ധരിക്കരുത്. കാരണം പലരും പിന്നെ എന്നോട് ചോദിക്കും, സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഇത് ശാസ്ത്രങ്ങളിലുള്ളതാണ്, ഇതൊക്കെ വായിക്കണം, ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കണം. ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്, എൻ്റെ അഭിപ്രായമല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും പല അഭിപ്രായം തോന്നും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ വായിക്കണം. വായിച്ചിട്ട് അഭിപ്രായം തോന്നും, കേൾക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം തോന്നരുത്. അതൊന്നും അത് വിവരക്കേടായിപ്പോകും, പിന്നെ അതിന് ഞാൻ സമാനം പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കും. സംസ്കൃതം അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും ഉണ്ട് മീമാംസ സൂത്രങ്ങളെല്ലാം, ഭാഷയെല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്കുക, മനസ്സിലാവും. അതിനുള്ള ഇംഗ്ലീഷ് കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ അത് പൂർവമീമാംസ ഒരു പ്രധാന വിഷയമാണ്. വേദത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ വിചാരമാണത്. അത് പ്രാഥമികമെന്ന് വെച്ചാൽ വളരെ വിപുലമായ വിചാരമാണ്. അവിടെ ആത്മാവിനെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നും വ്യാഖ്യാനിച്ചല്ല വൈദികർ തീരുമാനിച്ചത്, അർത്ഥാപത്തി പ്രമാണത്തിലൂടെ. അങ്ങനെ ഒരു ആത്മാവുണ്ട്, അതും ആത്മാവ് എങ്ങനെ കർത്താവും ഭോക്താവും പിന്നെ ഈ തത്വമസിയൊക്കെ പൊങ്ങിക്കൊണ്ട് വന്നാരാ? ആരാണ്? ആരാ? നമ്മള് മനസ്സിലാക്കിയ രീതിയിൽ കൊണ്ടുവന്ന ശങ്കരാചാര്യരാണ്. അതൊന്നും ജൈമിനിയും ശബരസ്വാമിയും കുമാരഭട്ടനും മുരാരി മിശ്രനും പാർത്ഥസാരഥി മിശ്രനും പ്രഭാകരൂരും ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു, അവരാരും ഈ പറയുന്ന വ്യാഖ്യാനങ്ങളൊന്നും കണ്ടില്ല. അവരെല്ലാം വേദത്തെക്കുറിച്ച് വളരെ ഗഹനമായി വിചാരം ചെയ്തു. അത് നൂറ്റാണ്ടുകൾ. അതുകൊണ്ട് ജൈമിനിയുടെ കാലം പറയുന്നത് BC 400-200 അന്നു മുതലേ വിചാരം തുടങ്ങിയാണ്. ശങ്കരാചാര്യരുടെ കാലത്താണ് കുമാരഭട്ടൻ. ഇതിനിടയ്ക്ക് ചില ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ ഈ തത്വമസിക്ക് ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അവർ വ്യാഖ്യാനിക്കാതിരുന്നില്ല. ശബരസ്വാമിയെക്കുറിച്ചും ഉപവർഷനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് പൂർവ്വ ഉത്തര മീമാംസകൾ വ്യാഖ്യാനിച്ചവരാർ, അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതാണ് അവസാനത്തെ അർത്ഥമെന്ന് ആരും തിരിച്ചുള്ളത്. ഭാഷ്യകാരനും അത് തന്നെ ഇവിടെ പറയുന്നു. അപ്പൊ ഈ സൂത്രങ്ങളിലുള്ള ഒരിടത്തും തന്നെ ആത്മാവിനെ കുറിച്ച് ഒരു വാക്കും ഉണ്ടായിരുന്നില്ല. 2700 സൂത്രങ്ങൾ എന്നാൽ മുഴുവൻ വേദവിചാരമാണ്, പൂർണ്ണമായ വേദത്തെക്കുറിച്ചുള്ള വിചാരമാണ്. അക്കാര്യം ഭാഷ്യകാരൻ തന്നെ ഇവിടെ പറയുന്നു. ശാസ്ത്രപ്രമുഖയോഗ പ്രഥമേ പാദേ തുടക്കത്തിൽ തന്നെ അത് പൂർവമീമാംസയിലെ തർക്കപാദം. അവിടെ ശാസ്ത്രഫല വിഭോഗ യോഗ്യസ്യ ദേഹവ്യതിരിക്തസ്യ ആത്മനോ അസ്തിത്വോക്തം. അവിടെ പറഞ്ഞല്ലോ ഇത് പൂർവമീമാംസ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഉത്തരമീമാംസയിലും അത് തന്നെ. ഉത്തരമീമാംസയിലും അവിടെ ഏകാത്മന ശരീര ഭാവാത് എന്നുള്ള രീതിയിൽ ഇതിനെ പ്രതിപാദിക്കുന്ന ഇവിടെയാണ്. പൂർവമീമാംസയിലാണെങ്കിൽ അങ്ങനെയും ഇല്ല ഒരു സൂത്രം. ശാസ്ത്രപ്രമുഖേ ഏവ പ്രഥമേ പാദ, ഇത് പൂർവമീമാംസ ഉദ്ദേശിച്ച് പറയാണ്. ശാസ്ത്രഫല ഉപഭോഗഭോഗ്യസ്യ ദേഹം വ്യതിരിക്തസ്യ ആത്മനോ അസ്തിത്വോക്തം. അവിടെ ദേഹം വ്യതിരിക്തമായ ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ എന്നാണ് പൂർവമീമാംസയിൽ. ഭാഷ്യകാരൻ സമാനം പറയുന്നു, സത്യമുക്തം ഭാഷ്യകൃത തത്ര ആത്മാസ്തത്വേ സൂത്രമസ്തി പറയുന്നു. ഇവിടെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ശാസ്ത്രം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കേവല സൂത്രത്തെ മാത്രം എടുത്തുകൊണ്ടല്ല, സൂത്രം ഭാഷ്യം പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. വ്യാകരണ ശാസ്ത്രം എന്ന് പറയുന്നത് സൂത്രം മാത്രമല്ല, സൂത്രം ഭാഷ്യവും വാർത്തികവും എല്ലാം ചേർത്താണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, സൂത്രം ഇല്ല, ഭാഷയത്തിലുണ്ട്. പൂർവമീമാംസയിൽ ഭാഷ്യകാരൻ പറഞ്ഞു. ഈ ഭാഷ്യകാരന്റെ കാലം പറയുന്നത് AD 200 അപ്പോൾ എത്ര കാലം വ്യത്യാസം വന്നു എന്നാണ്. അവിടെയാണ് പിന്നീട് ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാണ്. സത്യമുക്തം ഭാഷ്യകർത്ത ഭാഷ്യകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ശരിയാണെന്ന് വെച്ചാൽ ശബരസ്വാമി പറഞ്ഞു ആത്മാവിനെ കുറിച്ച്, എന്നതത്ര ആത്മാസ്തത്വ സൂത്രമസ്തി. പക്ഷേ ഈ 2700 സൂത്രങ്ങളുള്ളത് ഒരു സൂത്രം പോലും ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുന്നില്ല. ഇത് പൂർവമീമാംസകരും സമ്മതിക്കുന്ന കാര്യമാണ്, ഇവിടെ ഭാഷ്യകാരനും പറയുന്നു. എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് അവിടെ യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല എന്ന. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ആത്മാവിനെ അങ്ങ് അംഗീകരിച്ചു. അതാണ് ഭാഷ്യകാരൻ ചെയ്തത് എന്ന് വെച്ചാൽ ശബരസ്വാമി ചെയ്തു. സ്വാമി ഇവിടെ ഈ പൂർവപക്ഷം എങ്ങനെ ചോദിക്കുന്നത്? കാരണം മറ്റത് കർമ്മമല്ലേ, അത് ഇനി വരുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് വരുന്നത്. അടുത്ത് പറയുന്നതാണ്, ഇഹതു സ്വയമേവ സൂത്രകൃത തത് അസ്തിത്വം അക്ഷേപപുരസ്വരം പ്രതിഷ്ഠാപിതം. അപ്പൊ ഈ പൂർവമീമാംസ എന്ന് പറയുന്ന ശാസ്ത്രം വേദത്തെ, സമ്പൂർണമായ വേദത്തെക്കുറിച്ചുള്ള വിചാരമാണ്. വളരെ ഈ സൂത്രങ്ങളിൽ ഏറ്റവും പുരാതനമായി കരുതുന്നു അതിനെയാണ്. പിന്നെയുള്ളത് സാംഖ്യസൂത്രമാണ്, അത് വിവാദമാണത്. സാംഖ്യസൂത്രം ശരിക്കും സാംഖ്യൻ എഴുതിയതാണോ അതല്ല വിജ്ഞാന ഭിക്ഷു എഴുതിയാണോ, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആധികാരികമായി സൂത്രരൂപത്തിൽ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായിരിക്കുന്നത് മീമാംസാസൂത്രമാണ്, പൂർവമീമാംസാസൂത്രമാണ്. ആ പൂർവമീമാംസാസൂത്രത്തിൽ ആത്മാസ്തിത്വത്തെ കുറിച്ച് പറയുന്ന ഒരു സൂത്രവുമില്ല. ഇവിടെ ഭാഷ്യകാരൻ എന്തിനു പറയുന്നു? കാരണം ഭാഷ്യകാരനും വേദവിചാരമാണ്, വേദാർത്ഥത്തെ വിചാരം ചെയ്യുകയാണ്. അപ്പോൾ വേദാർത്ഥത്തെ കുറിച്ച് വിചാരം ചെയ്ത ഇത്രയും ബൃഹത്തായ ഒരു ശാസ്ത്രത്തിൽ ആത്മാവിനെ കുറിച്ച് കമ്മാന്നൊരു അക്ഷരം ഉണ്ടെന്നില്ല. അസമയം ഉത്തരകാണ്ഡത്തിലോ ആത്മാവിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നു. അതും ഇവിടെ ഇപ്പോൾ തൊട്ടു മുമ്പിൽ ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ, ഉപാസനാ പ്രകരണങ്ങളിലെല്ലാം ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. അതാ പറഞ്ഞത്, ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. സൂത്രം കഴിഞ്ഞല്ലേ പിന്നെ ഭാഷ്യവും വൃത്തിയും വാർത്തികവും എല്ലാം വരുന്നുള്ളൂ. ഇപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് മുഖ്യമായി സൂത്രം. ഏത് ആയാലും ശരി, വ്യാകരണമാണെങ്കിൽ വ്യാകരണസൂത്രം, അദ്വൈതമാണെങ്കിൽ ബ്രഹ്മസൂത്രം, മീമാംസയാണെങ്കിൽ മീമാംസാസൂത്രമാണ് മുഖ്യം. അതിലാത്മാവിനെ കുറിച്ച് പറയുന്നില്ലെന്നാണ് പറയുന്നത്. അത് പറയാതെ നിങ്ങളിവിടെ വന്നിട്ട് ഈ ഉത്തരമീമാംസ വന്നിട്ട് ആത്മാവിനെ കുറിച്ച് ഇത്രയും ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് വേദാർത്ഥ വിചാരം ചെയ്ത പൂർവശാസ്ത്രത്തിൽ ഈ ഒരു ആത്മാവിനെ കുറിച്ച് പരാമർശിച്ചില്ല എന്നൊരു ചോദ്യം വരും. നിങ്ങളിത് ഇവിടുന്ന ഇത്രയും ഒക്കെ ചർച്ച ചെയ്യുന്നതെന്നൊരു ഇത് വരും. അതും വേദവിചാരമല്ലേ. അതിന് സമാധാനം പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ അതൊരു ന്യൂനതയായി വരും. വേദത്തെക്കുറിച്ച് വിചാരം ചെയ്യുകയും ആത്മാവിനെ കുറിച്ചൊന്നും പറയാതിരിക്കുകയും. ഇനി അർത്ഥവാദങ്ങളെ കുറിച്ച് പ്രഥമാധ്യായത്തിൽ തന്നെ പൂർവമീമാംസയും വിചാരം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഉപനിഷത്തുകളെ കുറിച്ച് തത്വമസി പോലെയുള്ള വാക്യങ്ങളെല്ലാം വരുന്ന ഭാഗത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നുണ്ട്. പക്ഷേ അതുമല്ല എങ്ങനെ, വെറും അർത്ഥവാദമായിട്ടാണ്. ഈ പറയുന്ന അർത്ഥമൊന്നും അതിനകത്ത് ഇല്ല. ഇതാരാ പറയുന്നത്? ഇത് സാധാരണ ആൾക്കാരാണ് പറയുന്നത്. എല്ലാം പറയുന്നത് മഹർഷിമാരാണ്. ജൈമിനി എന്ന് പറയുന്ന ആരാണ്? അംഗീകാരമുള്ള ഒരു ഋഷിയാണ്. ഒരു ഋഷി തന്നെ ആത്മാവിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഭാഷ്യകാരൻ ഇത്രയൊക്കെ പറയുമ്പോൾ അതിന് സമാനം പറയേണ്ടി വരും. എന്തുകൊണ്ടങ്ങനെ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തില്ല? അതുകൊണ്ട് ഭാഷ്യകാരൻ അതൊരു സൂത്രത്തിൽ പറയുകയാണ്. അങ്ങനെ ആത്മാവിനെ കുറിച്ച് പൂർവമീമാംസയിൽ ചർച്ച ചെയ്തു, പക്ഷെ സൂത്രത്തിലല്ല ഭാഷ്യത്തിൽ എന്നാ പറയുന്നു. ഭാഷ്യത്തിലെങ്കിലും ചർച്ച ചെയ്തല്ലോ എന്നാണ്. അതാണ് സത്യമുക്തം ഭാഷ്യകൃത നവതത്ര ആത്മാസത്യ സൂത്രമസ്തി. ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ആ ഒരു ഭാഷ്യകാരൻ. പക്ഷേ അക്കാര്യത്തിൽ സൂത്രം നവതത്ര ആത്മാസ്തിത്വ സൂത്രം അസ്ഥി, ആത്മാസ്തിത്വത്തിൽ അവിടെ സൂത്രം ഇല്ല. ഇഹത്തു സ്വയമേവ സൂത്രകൃത തദസ്തിത്വം ആക്ഷേപ പുരസ്സരം പ്രതിഷ്ഠാപിതം. ആ കുറവെല്ലാം പരിഹരിച്ചു ഉത്തരമീമാംസയിൽ എന്ന് ഭാഷ്യകാരൻ സ്വയം സമാധാനപ്പെടുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആക്ഷേപ സമാധാന രൂപത്തിൽ, അങ്ങനെ ഒരു ആത്മാവിൻ്റെ അസ്തിത്വത്തിന് സാധ്യതയുണ്ടോ? ഇവിടെ ചാർവാകന്മാരെയും മറ്റും പൂർവപക്ഷമാക്കി അതിനെ സമാധാനമായിട്ട് സിദ്ധാന്ത രൂപത്തിൽ ഇവിടെ ആത്മാസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ്. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്നാണ്. ഇഹതു സ്വയമേവ സൂത്രകൃത, ഇവിടെയാണെങ്കിലോ സൂത്രകാരൻ സ്വയം തന്നെ. കാരണം ഇതും രചിച്ചിരിക്കുന്ന ഒരു ഋഷിയാണ് വ്യാസൻ. പൂർവമീമാംസ രചിച്ചത് ഋഷി തന്നെ ജൈമിനി. അവിടെ ഒരു ഋഷി വിട്ടുപോയ കാര്യം മറ്റൊരു ഋഷി ചെയ്തു എന്നാണ്. സ്വയമേവ സൂത്രകൃത തദസ്തിത്വം ആക്ഷേപ പുരസ്സരം പ്രതിഷ്ഠാപിച്ചു. ഇവിടെ ആത്മാസ്തിത്വത്തെ ആക്ഷേപ പുരസ്സരം, അതിന് പൂർവപക്ഷങ്ങൾ ഉന്നയിച്ച് സമാധാനം പറഞ്ഞു. ഇവിടെ അത് നിർണയിച്ചു ആത്മാവിന്റെ അസ്തിത്വത്തെ. പിന്നെ പൂർവ മീമാംസയിൽ സൂത്രകാരൻ എന്തുകൊണ്ട് ആത്മാസ്തിത്വത്തെ ചർച്ച ചെയ്തില്ല, അതിന് സമാധാനം ഭാഷ അതിനും പറയുന്നില്ല. അതിന് സമാധാനം ഇതാണ്, അവിടെ ഈ പറയുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഇതെല്ലാം ജൈമിനിയെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥവാദങ്ങളാണ്, അല്ലെങ്കിൽ ഉപാസന സംബന്ധിയായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ ചർച്ച ചെയ്തില്ല. പക്ഷെ അത് ചർച്ച ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പരലോക സംബന്ധിയായ ഒരു ആത്മാവിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഈ കർമ്മം, കർമ്മത്തിൻ്റെ ഫലം ഈ ഫലത്തിൻ്റെ ഭോക്താവ് ഇത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമമായൊരു നിർണയം അസാധ്യമായിത്തീരും. അതുകൊണ്ട് ഭാഷ്യകാരൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ്. അപ്പൊ അവിടെ വേറെ ചോദ്യം വരും, സൂത്രത്തിലില്ലാത്തത് ഭാഷ്യകാരൻ എങ്ങനെ ചർച്ച ചെയ്തു എന്ന്. വേദത്തിലുണ്ട് അതുകൊണ്ട് ചർച്ച ചെയ്തു എന്ന് പറയാനും പറ്റത്തില്ല. വേദത്തിലുണ്ടെങ്കിൽ പിന്നെ അർത്ഥാവത്തി പ്രമാണത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അയ്യോ തത്വമസി ഉണ്ടല്ലോ എന്നാണ്. ആ തത്വമസി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ തലതിരിച്ച് നേരെ ചൊവ്വേ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. തലതിരിച്ച് പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. ആദ്യം എന്താ പഠിക്കേണ്ടത്? എന്താണ് പൂർവമീമാംസ ആദ്യം പഠിക്കണമായിരുന്നു. ആദ്യം ഉത്തരമീമാംസയ്ക്ക് കൈവച്ചു, തത്വമസി പഠിച്ചു, അവിടെ ആത്മാവിനെ കണ്ടെത്തി. അതല്ല എന്റെ ക്രമം, ആദ്യം പൂർവമീമാംസ പിന്നെ ഉത്തരമീമാംസ. എന്നുവെച്ചാൽ ഇത്തരം പറയുന്ന സൈദ്ധാന്തികമായ പ്രശ്നം ഭാഷകാരൻ പറയുന്നുണ്ട്, മുമുക്ഷുവായ ഒരുത്തിന് ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷമേ ബ്രഹ്മജിജ്ഞാസ പാടുള്ളൂ, അങ്ങനെ നിയമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ആ വിഷയത്തെക്കുറിച്ചല്ല, ഇത് സൈദ്ധാന്തികമായൊരു വിഷയമാണ്. വേദത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വേദവിചാര രൂപത്തിലുള്ള പൂർവമീമാംസയിൽ എന്തുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞില്ല? അതാണ് പ്രശ്നം. സൂത്രം പോരാത്തതുകൊണ്ടാണോ? അല്ല, 2700 ൽ അധികം സൂത്രമുണ്ട്. അതിന്റെ പകുതിയുടെ പകുതി സൂത്രം പോലും ഇവിടെ ഇല്ല, വേറെ ഒരിടത്തുമില്ല. 12 അധ്യായമുണ്ട് ഇവിടുത്തെ പോലെ, 4 പാദമല്ല 10 പാദം വരെയുള്ളത് അധ്യായങ്ങളുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആത്മാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അത് വേദത്തെയാണ് വിചാരം ചെയ്തത്. അപ്പൊ അതിന് സമാനം പറയുന്നു. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നു. അപ്പൊ സൂത്രത്തിൽ എന്തായാലും ഇല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഭാഷകാരൻ സൂത്രമെല്ലാം പഠിച്ചിട്ടാണല്ലോ പറയുന്നു, എന്നാൽ ഭാഷ്യത്തിലുണ്ട്. ഭാഷ്യത്തിൽ എവിടുന്ന് വന്നു ഈ ആത്മാവ്? അതിന് പ്രമാണം വേണ്ടേ? നമ്മൾ പറയുന്നു, ഇത ഏവച ആകൃഷ്യാചാര്യണ ശബരസ്വാമിന പ്രമാണലക്ഷണേ വർണ്ണിതം പറയുന്നു. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അത് വ്യാകരണത്തിലൊരു സമ്പ്രദായമുണ്ട്. സാധാരണ ഉത്തര സൂത്രങ്ങളിൽ പൂർവ്വപൂർവ്വ സൂത്രങ്ങളിൽ നിന്നും അനുവർത്തിക്കും. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഉത്തരസൂത്രങ്ങളിൽ നിന്ന് പൂർവ്വസൂത്രത്തിലേക്ക് അപകർഷണം നടത്തും, ഒരു പരിപാടി മേളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ ഉത്തരശാസ്ത്രത്തിൽ നിന്ന് പൂർവ്വശാസ്ത്രത്തിലേക്ക് ഒരു അപകർഷണം നടത്തുകയാണെങ്കിൽ, ഉത്തരമീമാംസയിൽ നിന്ന് പൂർവ്വമീമാംസയിലേക്ക് ആത്മാവിനെ എടുത്തു കയറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങോട്ട് അപകർഷണം നടത്തുകയും ചെയ്യും എന്നൊരു സമാധാനം പറയുകയാണ്. അല്ലെങ്കിൽ സൂത്രത്തിലില്ലാത്തത് എങ്ങനെ ഭാഷ്യത്തിൽ വന്നു? അപകർഷണം അത് ചെയ്തിരിക്കുന്നു. ആര് ചെയ്തു? ഭാഷ്യകാരൻ. എന്ന് വെച്ചാൽ ഇവിടെ ഏക ആത്മന ശരീരേ ഭവാദെന്ന് പറയുന്ന ഈ സൂത്രത്തിൽ നിന്നും ദേഹാതിരിക്തമായ ഒരു ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിനെ ശബരസ്വാമി പൂർവമീമാംസയിലെ ഭാഷ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ ഈ വ്യാഖ്യാതാക്കൾ പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് മുമ്പും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര വിചാരത്തിൽ പൂർവ്വ ഉത്തര മീമാംസകൾ ഒന്നായിട്ട് കണക്കാക്കുന്നത് ഒറ്റ ശാസ്ത്രമാണ്, രണ്ടല്ല. കാരണം അതിൻ്റെ ഒരു പൂർണ്ണത ഇതുകൂടെ സാധ്യമാകത്തില്ല. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ പൂർവമീമാംസ എങ്ങനെ പൂർണ്ണമാകും? അപ്പം ദേഹാതിരിക്തമായിരിക്കുന്ന കർത്താവും ഭോക്താവുമായ ഒരാത്മാവിനെ അവിടെ അംഗീകരിച്ച മതിയാകും. തത്വമസിയൊന്നുമല്ല, അത് മനസ്സിലാണ്. അപ്പം ഇവിടെ ദേഹാതിരിക്തമായ ഒരാത്മാവിനെ സമർത്ഥിക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ആശയത്തെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് ഭാഷ്യകാരൻ. അപ്പം സൂത്രത്തിലില്ലാത്ത ഭാഷ്യത്തിൽ വന്നത് എങ്ങനെയെന്നുള്ളതിന് സമാധാനം പറഞ്ഞത്. അർത്ഥാപത്തി എന്ന് പറയുന്നത് അവിടെ സമർത്ഥിച്ച രീതി. അത് ശബരസ്വാമി പറയുന്നില്ല, ഞാൻ ഉത്തരമീമാംസയിൽ നിന്ന് ഇങ്ങനെ ഒന്നിനെ കൊണ്ടുവന്നൊന്നും പറയുന്നില്ല. വൃത്തികാരൻ പറയുന്നുണ്ട്, അക്കാര്യം ഇനി പറയും. അവിടെ സമർത്ഥിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഭാഷകാരന്റെ അഭിപ്രായമാണ്, അതിന്റെ പ്രമാണമെന്ന് പറയുന്നത് ഉത്തരമീമാംസയാണ്. എന്നുവെച്ചാൽ പൂർവമീമാംസ സൂത്രങ്ങളുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആത്മാസ്തിത്വത്തിന് പ്രമാണം അല്ല എന്നാണ്. എന്നുവെച്ചാൽ അത് ചർച്ച ചെയ്യുന്നില്ല. യജ്ഞായുധി യജമാന സ്വർഗ്ഗലോകമേതി. യജമാനൻ സ്വർഗ്ഗലോകത്തെ പ്രാപിക്കുന്നു എന്നും മറ്റും പറയും വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളിൽ നിന്ന് യജമാനൻ സ്വർഗത്തെ പ്രാപിക്കണമെങ്കിൽ ഒരാത്മാവ് വേണമല്ലോ, അവശേഷിക്കണമല്ലോ എന്നെല്ലാം ചിന്തിച്ചിട്ട് ഭാഷ്യകാരൻ അവിടെ ഒരാത്മാവിന്റെ അസ്തിത്വത്തെ സമർത്ഥിച്ചു എന്നാണ്. അതിന് പ്രമാണമായി ആണ് പറയുന്നത്. ഇത ഏവച ആകർഷ്യ, ഈ ഉത്തരമീമാംസയിൽ നിന്ന് ആകർഷണം ചെയ്തിട്ട് എവിടേക്ക്? പൂർവമീമാംസയിലേക്ക്. ആചാര്യേണ ശബരസ്വാമിന, ആചാര്യൻ ഭാഷ്യകാരനായ ശബരസ്വാമി പ്രമാണലക്ഷണെ പറഞ്ഞിട്ടും പ്രമാണലക്ഷണത്തിൽ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നർത്ഥം. അതിന് ഭാഷ്യകാരൻ മാത്രമല്ല, അതേവച ഭഗവത ഉപവർഷേണ പ്രഥമേ തന്ത്രേ ആത്മാസ്തിത്വ അഭിധാന പ്രസക്ത ശാരീരകേ വക്ഷ്യാമൈത്യുദ്ഘാരകൃത. അതുപോലെ തന്നെ പൂർവമീമാംസയ്ക്ക് ഉപ്പത്തി എഴുതിയാണ് അദ്ദേഹം നോക്കിയപ്പോഴും ആത്മാവിനെ കുറിച്ച് നേരിട്ട് പറയാൻ ഒരു സൂത്രവുമില്ല. ഉപവർഷൻ ബ്രഹ്മസൂത്രത്തിനും ഉപവർഷനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിനും ഇദ്ദേഹം ഒരു വൃത്തി എഴുതിയതായി പറയുന്നുണ്ട്. അതാണ് പലയിടത്തും വൃത്തികാര മതമായി ഭാഷ്യകാരം പറയുന്നു. ഉപവർഷന്റെ സിദ്ധാന്തത്തെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല, ജ്ഞാനകർമ്മ സമുച്ചയവും മറ്റുമാണ്. പക്ഷെ ആത്മാഅസ്തിത്വം അത് ഉപവർഷം പറയും. അപ്പോൾ പൂർവമീമാംസയെ വ്യാഖ്യാനിച്ചപ്പോൾ ഉപവർഷാചാര്യൻ പറഞ്ഞു, ആത്മാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉത്തരമീമാംസയുടെ വൃത്തിയിൽ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് ഇവിടെ ഭാഷ്യകാരം പറയുകയാണ്. അങ്ങനെ ഒരു വൃത്തി ആരും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, നഷ്ടപ്പെട്ടുപോയി. ഉള്ളത് തന്നെയാണ് ഭാഷ്യകാരം പരാമർശിക്കുന്നു, പൂർവമീമാംസകർ പരാമർശിക്കുന്നു, മാരളഭട്ടനും മറ്റും വൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ഒന്നാണ്, ഭാഷ്യകാരൻ്റെയും മറ്റും കാലഘട്ടത്തിൽ അതുണ്ടായതെന്ന്, പിന്നീട് നഷ്ടപ്പെട്ടു പോയി. ആ വൃത്തിയിൽ വൃത്തികാരൻ പൂർവമീമാംസയെ വ്യാഖ്യാനിച്ചെടുത്ത് പ്രമാണാധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉത്തരമീമാംസയുടെ വ്യാഖ്യാനത്തിൽ പറയാം എന്ന്. എന്ന് പറഞ്ഞാൽ ബി സിയിലാണ് പൂർവമീമാംസ, എ ഡിയിൽ വന്നപ്പോഴാണ് ശബരസ്വാമിയും മറ്റും ഭാഷ്യം എഴുതുന്നത്. ക്രമേണ എന്തായാലും പൂർവമീമാംസയ്ക്ക് ശേഷമായിരുന്ന ഉത്തരമീമാംസാ സൂത്രങ്ങൾ ഉണ്ടായ എന്ന് വേണം കണക്കാക്കാൻ. പൂർവമീമാംസയിൽ ശൂന്യവാദത്തെ പരാമർശിക്കുന്ന സൂത്രങ്ങളുണ്ട്. അതുകൊണ്ട് എന്തായാലും ബുദ്ധന് ശേഷമാണത് ഉണ്ടായിരിക്കുന്നത്. ബി സി 400 ആണ് പരമാവധി പറയുന്നത്. അങ്ങനെയായാലും ബുദ്ധന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഉത്തരമീമാംസ, രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത ആൾക്കാർ വിചാരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഉപവർഷണപ്പോലെയുള്ള ആചാര്യന്മാർ രണ്ടിനും വ്യാഖ്യാനം എഴുതി. പിന്നെ ഓരോന്നിനും ഓരോ കാലത്ത് പ്രാധാന്യം വന്നു. കുമാരനഭട്ടന്റെ കാലം വന്നപ്പോൾ അവിടെ പൂർവമീമാംസയ്ക്ക് പ്രാധാന്യം വന്നു. ശങ്കരാചാര്യരുടെ കാലം വന്നപ്പോൾ ഉത്തരമീമാംസയ്ക്ക് പ്രാധാന്യം വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഉപവർഷണപ്പോലെയുള്ള ആചാര്യന്മാർ രണ്ടും കൂടി ചേർത്ത് ഒരു ശാസ്ത്രമായി കണക്കാക്കി വിചാരം ചെയ്തു. അതിനെയാണ് ഭാഷ്യകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേവച ഭഗവത ഉപവർഷേണ പ്രഥമേ തന്ത്രേ ഭഗവാൻ ഉപവർഷൻ പ്രഥമതന്ത്രത്തിൽ ശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ പൂർവമീമാംസയിൽ ആത്മാഅസ്തിത്വ അഭിധാന പ്രസക്ത ആത്മാഅസ്തിത്വ അഭിധാന പ്രസക്തി വന്നപ്പോൾ എന്നുവെച്ചാൽ ആത്മാഅസ്തിത്വത്തെ കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ ശാരീരകേ വക്ഷ്യാമൈത്യ ഉദ്ഘാര കൃത ശരീരകത്തിൽ എന്ന് വെച്ചാൽ ഉത്തരമീമാംസയിൽ പറയാം എന്ന് പറഞ്ഞു എന്ന് പരാമർശിച്ചു. ഉദ്ഘാര എന്ന് പരാമർശിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പഠനം നടത്തിയേ പറയാവൂ. എല്ലാവർക്കും അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തിന് വില കാണത്തില്ല. പഠിക്കാതെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ച് വേണം ഇതിനെക്കുറിച്ചെല്ലാം അഭിപ്രായങ്ങൾ പറയേണ്ടതെന്നർത്ഥം. വിവരക്കേട് പറയരുതെന്നർത്ഥം. അത് പറയുന്നതിന് പ്രത്യേകിച്ച് ആർക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല, എന്തും പറയാം. പക്ഷെ ഇത്ര ശാസ്ത്രീയമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് ഒരുപാട് ശാസ്ത്രങ്ങളും ഒരുപാട് ആചാര്യന്മാരും ഒരുപാട് പഠനങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൽ തന്നെ നഷ്ടപ്പെട്ടത് ഒരുപാട്, ലഭ്യമായത് വളരെ കുറച്ച്. ആ ലഭ്യമായതിനെ കുറിച്ചെങ്കിലും ഒരു ഏകദേശ ധാരണയില്ലാതെ അഭിപ്രായങ്ങളൊന്നും പറയരുത്. അപ്പൊ ഇപ്പൊ എവിടെ എത്തി? ആദ്യം പൂർവമീമാംസ വേദവിചാരം, അവിടെ സൂത്രങ്ങളിൽ ആത്മാവിനെ കണ്ടെത്തിയില്ല. പിന്നെ ഭാഷ്യം, അവിടെ ആത്മാവിനെ കുറിച്ച് പരാമർശിച്ചു, അതും യുക്തി ആശ്രയിച്ചിട്ട് ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം പിന്നീട് ആത്മാവിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്തു. ആ മീമാംസ തന്നെ മൂന്ന് വഴി, മുരാരി മിശ്രന്റെ മതം, കുമാരല ഭട്ടന്റെ മതം, പ്രഭാകര ഗുരുവിന്റെ മതം, ഇങ്ങനെ മൂന്ന് തരത്തിൽ അവിടെയൊക്കെ ആത്മാഅസ്തിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ശങ്കരാചാര്യർ വരുന്നത്. ശങ്കരാചാര്യർ വന്നപ്പോഴാണ് തത്വമസിക്ക് നമ്മളീ പഠിക്കുന്ന അർത്ഥമെല്ലാം വന്നത്. എന്നാൽ അതാണോ അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ രാമാനുജനും മാധ്വനും എല്ലാം പറയും അതൊന്നുമല്ല അതിന്റെ അർത്ഥം, അങ്ങനെയുണ്ട് എന്നും എന്റെ അർത്ഥമേ അല്ല. ഇതെല്ലാം ശങ്കരാചാര്യന്റെ മനസ്സിലിരുന്നതെന്നാണ് വിവരമുള്ള ആചാര്യന്മാർ പിന്നീട് പറഞ്ഞു. അവരൊക്കെ വിവരമില്ലാത്തവരെന്നൊക്കെ പറയാൻ പറ്റുമോ? രാമാനുജനും മാധ്വനും പോലുള്ളവർ. അപ്പൊ ഇതൊക്കെ വിചാരങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആത്മാവ് എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, എന്താണ് ബന്ധം, എന്താണ് മോക്ഷം. അല്ല, ഇതൊന്നും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ആരുടെയും വെളിപാടുകളൊന്നുമില്ല. സ്വപ്നം കണ്ടതോ എന്തെങ്കിലും വെളിപാടുണ്ടായതോ ഒന്നും അല്ല. ഒരുപാട് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് ഓരോരോ സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നതല്ലതോ. അതാണ് നമ്മൾ ഇത് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടേക്ക് വരുന്നു. ഇഹ ചൈതം ചോദനാലക്ഷണേഷു ഉപാസനേഷു വിചാര്യമാണേഷു ആത്മാസ്തിത്വം വിചാര്യതേ കൃഷ്ണശാസ്ത്ര ശേഷത്വ പ്രദർശനായ. ഇവിടെ ഉപാസനകളെ വിധിക്കുന്ന വേദഭാഗങ്ങളെ ആശ്രയിച്ചാണ് വിചാരം. ഉപവർഷണന്റെ അഭിപ്രായത്തില് പൂർവമീമാംസ പഠിക്കാതെ ഉത്തരമീമാംസ പഠിക്കാൻ പാടില്ല അല്ലേ? ഉപവർഷണനെ പോലെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായത്തില് പൂർവമീമാംസ പഠിക്കാതെ ഉത്തരമീമാംസ, പഴയകാലത്ത് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഭാഷകരനെ നിഷേധിച്ചത്. ധർമ്മവിചാരത്തിന് ശേഷമേ ബ്രഹ്മവിചാരം പാടുള്ളൂ എന്നായിരുന്നു. അപ്പം ഭാഷകാരം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ സാധന ചതുഷ്ടയ സമ്പന്നനാണെങ്കിൽ അയാൾക്ക് നേരിട്ട് ബ്രഹ്മവിചാരത്തിലേക്ക് പോകാം എന്നാണ്. അത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൻ്റെ തുടക്കത്തിൽ ചർച്ച. അതിന് പ്രധാനമായ വ്യത്യാസം വരുന്ന ഏതാണോ, അങ്ങനെ ഒരു ചർച്ച കൊണ്ട് ധർമ്മവിചാരത്തിന് ശേഷമേ ബ്രഹ്മവിചാരം പാടുള്ളൂ എന്നൊരു ഭാഗം. അല്ല, അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ബ്രഹ്മവിചാരമാകാം എന്ന് പറയുന്നതിൽ പ്രധാനമായ വ്യത്യാസം വരുന്ന എന്താണെന്ന് അവിടെ പറഞ്ഞെന്തായിരുന്നു? അത് തന്നെയാണ് കാര്യം. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നതിന് ശേഷമേ ബ്രഹ്മവിചാരം പാടുള്ളൂ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ അതവിടെ വിശദമായി ചർച്ച ചെയ്ത ഭാഷകാരൻ എന്നോട് യോജിക്കുന്നു. ഭാഷകാരം പറയുന്നു, അല്ല സാധന ചതുഷ്ട സമ്പന്നനായവന്. അപ്പൊ പിന്നെ ബ്രഹ്മവിചാരം അല്ല ധർമ്മവിചാരം എവിടെ എന്നുള്ള ചോദ്യം വരും. ആർക്ക് എവിടെ, അതിന് അധികാരി ആര്, അതിനെന്ത് സമാനം പറഞ്ഞു? വിദഗ്ധനെ സംബന്ധിച്ച് പിന്നെ ധർമ്മവിചാരത്തിന് അവസരം ഉണ്ടാവുന്നില്ലല്ലോ. ആ അപ്പൊ അവിടെ പറയും പൂർവ്വജന്മം. പൂർവ്വജന്മത്തെ ആശ്രയിക്കേണ്ടി വരും. പൂർവ്വജന്മത്തിൽ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ജന്മത്തിൽ ബ്രഹ്മവിചാരം എന്ന് പറയും. ഇങ്ങനെ ചെയ്യാത്ത ആളുടെ ജ്ഞാനത്തിന് ഒരു കുറവുണ്ടാവില്ലേ? അയാളുടെ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല, ഈ ശാസ്ത്രജ്ഞാനത്തിൽ ഒരു കുറവുണ്ടാവില്ലേ അയാൾക്ക്? അല്ല, അത് വ്യത്യാസമുണ്ട്. അതായത് ബ്രഹ്മ വിചാരത്തിന് മുമ്പ് ധർമ്മവിചാരം വേണമെന്ന് പറയുമ്പോ അവരുടെ ആത്മജ്ഞാനവും ഇതല്ല. അവിടെ ആത്മാവെന്ന് പറയുന്നതും അവിടെ ജ്ഞാനകർമ്മ സമുച്ചയവും മറ്റുമൊക്കെയാണ്. ശങ്കരാചാര്യർ പറയുന്ന ആത്മജ്ഞാനം അല്ല അത്. ശങ്കരാചാര്യർ പറയുന്ന ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരം ചെയ്ത തത്വമസിയുടെ ഇതാണ്. അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ മറ്റ് ശാസ്ത്രജ്ഞാനത്തിനൊന്നും യാതൊരു പ്രാധാന്യവും ഇത്ര വേദ അവേദ വേദം തന്നെ വേദം അല്ലാതായിത്തീരുന്നു. മറ്റ് ശാസ്ത്ര പാണ്ഡിത്യത്തിനൊന്നും വിലയില്ല. അതാണ് ഭാഷ്യകാലം പറയുന്നത്. അവിടെ വരുമ്പോഴാണ് എങ്ങനെ അത് അവരവരാ തീരുമാനിക്കേണ്ടത്. ബ്രഹ്മജ്ഞാനം മതിയോ ധർമ്മജ്ഞാനം വേണമോ എന്നുള്ളതായി. പൂർവ്വജന്മത്തിലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിലൊന്നും വേണ്ട. അല്ല, അത് ഈ പറയുന്നതനുസരിച്ച് പൂർവോക്ഷ സിദ്ധാന്തം ഉണ്ടല്ലോ. ഞാൻ രണ്ടും പറഞ്ഞല്ലോ, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് വേണ്ട എന്നും പൂർവോക്ഷ അനുസരിച്ച് വേണമെന്നും രണ്ടും പറയല്ലേ. ധർമ്മവിചാരം ആവശ്യമാണ്. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് വേണ്ടെന്ന് പറയുന്നവര് ആരാണോ യോഗ്യൻ അവന് വേണ്ടെന്ന്. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് യോഗ്യനല്ലെങ്കിൽ അവന് കർമ്മയോഗം വേണം. കർമ്മയോഗം വേണമെങ്കിൽ ധർമ്മജ്ഞാനം വേണം. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതവും. അവിടെ ധർമ്മജ്ഞാനം വേണം, ധർമ്മവിചാരം ആവശ്യമാണ്. അദ്വൈതം അനുസരിച്ച് വേണ്ടാന്ന് പറയുന്നവർക്ക് യോഗ്യനായവന്. അപ്പം നമ്മൾക്ക് വേണോ വേണ്ടെന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മളെവിടെ നിൽക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ചിട്ട് ധർമ്മവിചാരം വേണമെങ്കിൽ അതാകാം, അല്ല ബ്രഹ്മവിചാരമാണെങ്കിൽ അതാകാം. സമയത്ത് ഈ അർത്ഥത്തിൽ ശങ്കരാചാര്യ സ്വാമി ഭാഷ്യകാരൻ ധർമ്മവിചാരം ചെയ്തിട്ടില്ല എന്ന് പറയാല്ലേ? കാരണം അദ്ദേഹം ധർമ്മവിചാരം ചെയ്യാന്നുള്ള ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവാന്നാണല്ലോ അർത്ഥം. എങ്ങനെ? പൂർവമീമാംസ വിചാരം ചെയ്യാന്നുള്ള ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാന്നാണല്ലോ അർത്ഥം. അപ്പൊ ഭാഷ്യകാരൻ ചെയ്തിട്ടില്ല എന്നൊരർത്ഥത്തിൽ പറയാം. ഭാഷ്യകാരൻ സ്വീകരിച്ചിട്ടില്ല. ഭാഷ്യകാരൻ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിൽ പോയ ആളല്ലേ? അപ്പൊ ധർമ്മത്തിന് ഈ ധർമ്മമീമാംസയെ കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ഒരു പുസ്തകജ്ഞാനം മാത്രമേ ഉള്ളൂ അല്ലെ? ധർമ്മ വിചാരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് പൂർവമീമാംസയുടെ തന്നെ സിദ്ധാന്തം എന്താണ്? വേദജ്ഞാനം എന്ന് പറയുന്നത് ഒരു ശബ്ദജ്ഞാനമല്ല, അതിന്റെ അനുഷ്ഠാനം കൂടെ വേണം, എന്നാലേ വേദജ്ഞാനമാകും. അപ്പോ അതിനറിയുക അനുഷ്ഠിക്കുക ഇതെല്ലാം നടന്നിരിക്കും. അപ്പൊ അതൊന്നും ഭാഷ്യകാരന്റെ ജന്മത്തിൽ നടന്നിട്ടില്ലല്ലോ. പിന്നെ ശാസ്ത്രങ്ങളെ കുറിച്ച് അറിവുണ്ടായി, അത് പ്രതിഭാശാലി ആയതുകൊണ്ടെല്ലാം അറിഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ധർമാനുഷ്ഠാനം സംഭവിക്കണമെങ്കിൽ ഗാർഹസ്ഥ്യത്വം സ്വീകരിക്കും. അത് സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കഥ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രം നമുക്കറിയില്ല, കഥയിലൂടെ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ധർമ്മവിചാരം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെ ആത്മാസ്തിത്വത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തേ ഉള്ളൂ. അതും ആത്മാവ് കർത്താവും ഭോക്താവുമായ ആത്മാവിനെ അറിയത്തുള്ളൂ. ഭാഷകാരൻ പറയുന്ന മുക്തിക്ക് ഉപകരിക്കുന്ന ആത്മജ്ഞാൻ അവിടെ നിന്ന് ഉണ്ടാകത്തുമില്ല. ഇത് രണ്ടു ഭാഗമായിട്ട് ആണ്. മുക്തിക്ക് ഉപകരിക്കുന്ന ആത്മജ്ഞാനം വേണമെങ്കിൽ ഭാഷകാരൻ പറയുന്ന തരത്തിൽ അറിയുന്നു. അപ്പോൾ തത്വമസിക്ക് ഭാഷകാരൻ പറയുന്ന അർത്ഥത്തെ മനസ്സിലാകും എന്നാണ് ഭാഷകാരൻ്റെ നിലപാട്. ആ നിലപാട് ശരിയല്ലെന്നാണ് പിൽക്കാലത്ത് വന്നവർ പറയുന്നത്. ആര്? അത് പ്രത്യേകിച്ചും ഭക്ത ശിരോമണികളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഏത്? രാമാനുജനോ മാധവനോ ഒന്നും ഈ തത്വമസിയെ, ഭാഷകാരൻ്റെ തത്വമസിയെ അംഗീകരിക്കുന്നേയില്ല. അതുകൊണ്ട് മനസ്സിലാകും. ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് തീരുമാനിക്കുന്ന മുമ്പേ ആര് പറഞ്ഞു എന്നുകൂടെ ആലോചിക്കുന്നു. സ്വന്തം അഭിപ്രായമാണോ? സ്വന്തം അഭിപ്രായമായിട്ടും പറയാം. അതിങ്ങനെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. അത് പിന്നെ അതിന് നമുക്കെന്താ ബോധ്യപ്പെട്ടിരിക്കുന്നു? ശങ്കരാചാര്യർ പറഞ്ഞാണോ, മധുവൻ പറഞ്ഞാണോ, രാമാനുജൻ പറഞ്ഞാണോ? ഈ അഭിപ്രായം പറയുന്നത് ഒന്നും ബോധ്യപ്പെടാത്തവരാണ്. അതാണ് അതിൻ്റെ ഏറ്റവും കഷ്ടതരമായ അവസ്ഥ. അപ്പോൾ അത് അവനവന് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കുക എന്നുള്ളത് ഇതിൽ സാധ്യമാകും. അവൻ ബോധ്യപ്പെടണ്ടേ? രാമാനുജാചാര്യം മാധ്വാചാര്യം ഗൃഹസ്ഥാശ്രമത്തിന് കൂടാതെ സന്യാസിലേക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടോ? രാമാനുജാചാര്യം മാധ്വാചാര്യം ഗൃഹസ്ഥാശ്രമം ഒഴിവാക്കാമെന്ന് അത് അവർ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നുണ്ട്. അല്ല, അത് അങ്ങനെയൊക്കെ വരുമ്പോഴേ അതിനേക്ക് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പം പരാഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഭക്തി മാർക്കറ്റിലുള്ള അല്ല ഇവിടെ പറയുന്നു. ഇത് അദ്വൈത മാർക്കറ്റാണ്. ഇവിടെ പരാഭക്തി എന്ന് പറയുമ്പോൾ വ്യാഖ്യാനം വേറെയാണ്. ഇതെല്ലാം വേറെ വേറെ സൂപ്പർ മാർക്കറ്റുകളാണ്. അവിടേക്ക് എന്ത് തരത്തിലാണിത് വ്യാഖ്യാനിക്കുന്നതെന്നനുസരിച്ചിരിക്കും. നമ്മളൊരു ടേം എടുത്തു വെച്ചിട്ട് അത് അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ സമാനം പറയാൻ പറ്റില്ല. അദ്വൈതത്തിൽ എന്ത് വ്യാഖ്യാനം കൊടുക്കുന്നു, ഭക്തിശാസ്ത്രത്തിൽ എന്ത് വ്യാഖ്യാനം കൊടുക്കുന്നു, അത് മനസ്സിലാകുന്നു. അപ്പോൾ പരാഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അദ്വൈതിയെ സംബന്ധിച്ച് ഭക്തിരാത്മാനുസന്ധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ തീർന്നു. പക്ഷേ ഭക്തൻ വിടുമോ? വിടുമോ? അപ്പോൾ അവിടെ പരാഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ വേറെയായി സംഗതി. അത് ആരുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു അനുസരിച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ സമാധാനം അപ്പം സ്വയം മനസ്സിലാവും എന്താണ് ഈ പറയുന്നത്. ഇവിടെ പറയുന്ന തത്വമസിക്കനുസരിച്ചാണോ അത് വ്യാഖ്യാനിക്കുന്നത്, അതോ ഭക്തിശാസ്ത്രം അനുസരിച്ചിട്ടാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ്? അത് രാമാനുജാചാര്യർ പറയും പോലെയാണോ, വല്ലഭാചാര്യർ പറയും പോലെയാണോ, മാധ്വാചാര്യർ പറയും പോലെയാണോ, എങ്ങനെയാണ് ഈ പരാഭക്തി? അതാദ്യം മനസ്സിലാകണം. അത് ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ചിട്ടാണ്. ശങ്കരാചാര്യ ഭക്തിക്കെതിരൊന്നുമല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കും. അതാണ്. അപ്പോൾ അവിടെ അദ്വൈതമനുസരിച്ച് പറയുമ്പം സർവാത്മജ്ഞാനം അത് തന്നെ പരാഭക്തി എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് സർവാത്മജ്ഞാനം. പിന്നെ അവിടെ ചോദിക്കാനില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഭാഷകാരൻ പറയുന്നത്, മുമ്പ് ഉപാസനകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, അതിന്റെ ഭാഗമായ ആത്മാവ് വരുന്നുണ്ട്. അപ്പോ ഇവിടെ പൂർവമീമാംസയും സമ്പൂർണ്ണ കൃഷ്ണശാസ്ത്രത്തെ കുറിച്ച് വിചാരം ചെയ്തു. സൂത്രകാരൻ ആത്മാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉത്തരമീമാംസയിലാണെങ്കിലോ ആത്മാവ് കൂടിയേ തീരും. അത് കർമ്മത്തിന്റെ ഭാഗമായാലും ശരി, ഉപാസനയുടെ ഭാഗമായാലും ശരി, ജ്ഞാനത്തിന്റെ ഭാഗമായാലും ശരി, കൃഷ്ണശാസ്ത്രശേഷം ആയിരിക്കും. സമ്പൂർണ്ണ ശാസ്ത്രത്തിന്റെയും ഭാഗമായിരിക്കുന്നു ആത്മാവ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ദേഹാതിരിക്തമായ ആത്മാവിനെ കുറിച്ച് പുതുതായൊരു ചിന്ത എന്നാണ് പറയുന്നത്.